ബ്രഹ്മസൂത്രാധ്യായം 1 പാദം 1 അധികരണം 5 സൂത്രം 8 ഇച്ഛത എന്ന ശബ്ദം, ഗുണസ്യ എന്ന ആത്മശബ്ദ, തന്നിഷ്ടസ്യ മോക്ഷോപദേശ, ഹേത്വവചനാച്ച ഹേത്വവചനാച്ച എന്നുള്ളതാണ്. കർണ വിജ്ഞാനാദ്ധി സർവം വിജ്ഞാതമിതി പ്രതിജ്ഞാതം. ഇവിടെയും സർവവിജ്ഞാനത്തെക്കുറിച്ച് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. സർവവിജ്ഞാനം നിങ്ങൾ സർവജ്ഞത, ആ സർവജ്ഞതയെക്കുറിച്ചുകൂടെ പറയുന്നുണ്ട്. സർവജ്ഞത എന്ന് പറയുമ്പോൾ അത് തെറ്റിദ്ധാരണ വരാൻ പാടില്ല. അതുകൊണ്ട് പറയുന്നു കാരണ വിജ്ഞാനാ സർവം വിജ്ഞാതം, കാരണത്തെ അറിയുന്നത് കൊണ്ട് വരുന്ന സർവജ്ഞതയാണ്. ഓരോ വിഷയങ്ങളെയും വേറെ വേറെ അറിയുന്നത് കൊണ്ടുള്ള സർവജ്ഞതയാണ്. സാധാരണ സർവജ്ഞത എന്ന് പറയുന്നത് ഭേദജ്ഞാനം ആണ്, എല്ലാത്തിനെയും അറിയുക, രാമനെയും കൃഷ്ണനെയും എല്ലാം അറിയുക, അതാണ് സർവജ്ഞത. ഇവിടെ അങ്ങനെയല്ല, കാരണ വിജ്ഞാനം കൊണ്ട് വരുന്ന സർവജ്ഞതയാണ് സർവവിജ്ഞാനം എന്ന് വെച്ചാൽ സർവജ്ഞത. അതെങ്ങനെ അവിടെ പറഞ്ഞു, ഉദാത്തം ആദേശം അപ്രാക്ഷ്യവും ഏനാശ്രിതം ശ്രുതം ഭൗതികമതം മതം അവിജ്ഞാതം വിജ്ഞാതം ഇതി. വേദാനധീത്യാഗതം സ്തബ്ധം പുത്രം പിതാവാച്ച. വേദമെല്ലാം പൂർണമായി അധ്യയനം ചെയ്ത് സ്തബ്ധനായി മടങ്ങി വന്ന, വലിയ തലക്കനത്തോടുകൂടി മടങ്ങി വന്ന പുത്രനോട് പിതാവ് ചോദിച്ചു, ഹേ പുത്ര, ഉദത്തം ആദേശം ആ ആദേശത്തെ അപ്രാക്ഷ്യോ, ആദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, ആദിശ്യത ഇത്യ ആദേശ ഉപദേശേക ലഭ്യ സത് ആത്മാ സദാത്മാ അതിനോടുകൂടെ ആദേശം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അതിന് ആദേശം എന്ന് പറഞ്ഞു? എന്ന് ഉപദേശി ഏകലഭ്യ ഉപദേശത്തിലൂടെ അല്ലാതെ, ഉപദേശമാണ് ഏക മുഖ്യമായ ഉപായം. എന്തിന്? അതിൻ്റെ ലബ്ധിക്ക്, അതിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി. ലബ്ധി പ്രാപ്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനം. ആത്മപ്രാപ്തി, ഈശ്വരപ്രാപ്തി എന്നെല്ലാം പറയുമ്പോൾ ഇവിടെ അദ്വൈതത്തിൽ ജ്ഞാനം എന്നാണ് അർത്ഥം. പ്രാപ്തി അർത്ഥത്തിലുള്ള എല്ലാ ധാതുക്കൾക്കും ജ്ഞാനാർത്ഥമുണ്ട്. ഗത്യർത്ഥനം ജ്ഞാനാർത്ഥത്വം വൈയാകരണന്മാരുടെ. അപ്പം അവിടെയെല്ലാം ഇങ്ങനെ മനസ്സിലാക്കിക്കോണം. ആത്മാവിനെ പ്രാപിച്ചു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സാധനത്തെ പോയി പ്രാപിച്ചു, അതായി തീർന്നു, അങ്ങനെയൊന്നും നമ്മൾ സാധാരണ ധരിക്കുന്ന അർത്ഥങ്ങളല്ല. സർവത്ര അവിടെ അറിഞ്ഞു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഉപദേശം ഒന്നുകൊണ്ട് മാത്രം അറിയാൻ കഴിയുന്ന സദാത്മാവിനെ, സത്സ്വരൂപത്തെ എന്നർത്ഥം. അത് പിന്നെ ആരുടെ സ്വരൂപമാണ്, നിന്റെ സ്വരൂപമാണോ അതോ പ്രപഞ്ചത്തിന്റെ സ്വരൂപമാണോ, അതെല്ലാം വിശദീകരിക്കും. തമപി അപ്രാക്ഷ്യ ഗുരു നികടെ പൃഷ്ഠവാനസി, നീ ഗുരുവിന്റെ സമീപത്തിലിരുന്ന് വേദാധ്യയനമെല്ലാം പൂർത്തിയാക്കി നീ അവിടെ അക്കാര്യം ചോദിച്ചോ എന്നാണ്. അനുകൂലത്വം ആദേശം അപ്രാക്ഷ്യോ ഏന അശ്രുതം ശ്രുതം ഭവതി അമതം മതം അഭിജ്ഞാതം വിജ്ഞാതമിതി യസ്യ ശ്രവണേന മനനേന വിജ്ഞാനേന അന്യസ്യ ശ്രവണാധികം ഭവതി. ഏതൊന്നിന്റെ ശ്രവണത്തിലൂടെ, മനനത്തിലൂടെ, നിശ്ചയത്തിലൂടെ, അതാണ് കാരണമെന്ന് നേരത്തെ പറഞ്ഞത്. ഏന എന്നുള്ള ശബ്ദം കൊണ്ട് കാരണത്തെ കാണിക്കുകയാണ്. ഏതൊരു കാരണത്തിന് കേട്ടിട്ട് വിചാരം ചെയ്തിട്ട് നിശ്ചയിച്ചിട്ട് അശ്രുതം ശ്രുതം ഭവതി, കേൾക്കാത്ത ആ തത്വം കേട്ടതായി തീരുമോ? അമതം മതം, മനനം ചെയ്യാത്തതെല്ലാം മനനം ചെയ്യപ്പെട്ടതായി തീരുമോ? അവിജ്ഞാതം, ഇതുവരെ ബുദ്ധിക്ക് ബോധ്യപ്പെടാത്തതെല്ലാം ബോധ്യപ്പെട്ടതായി തീരുമോ എന്ന് പറയുമ്പോൾ അവിടെ എന്താ സൂചിപ്പിക്കുന്നത്? പിന്നീടൊന്നും അവശേഷിക്കുന്നില്ല എന്നർത്ഥം. ജ്ഞാനത്തിൻ്റെ ചരമമായ സീമ അതാണ്, അതാണ് പറയുന്നത്. കേൾക്കാത്തത് കേൾക്കപ്പെടുക, മനനം ചെയ്യാത്ത മനനം ചെയ്യപ്പെടുക, നിശ്ചയിക്കപ്പെടാത്ത നിശ്ചയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? പിന്നീട് അങ്ങനെയൊന്നും അവശേഷിക്കുന്നില്ല. എന്താണ് ഈ തത്വജ്ഞാനത്തിന്റെ പ്രയോജനം എന്ന് അന്വേഷിക്കുന്നവർക്കുള്ള മറുപടിയാണിത്. ഇതുകൊണ്ടെന്താ പ്രയോജനം? പ്രയോജനത്തെ ലക്ഷ്യമാക്കാതെ ആരുമൊന്നും പ്രവർത്തിക്കാറില്ല. ഈ പറയുന്ന തത്വത്തിന്റെ ശ്രവണ മനനങ്ങളിലൂടെ എന്താ പ്രയോജനമെന്നും അതിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സംശയമുണ്ടാകും. എന്തുകൊണ്ട്? പ്രയോജനം എന്ന് താൻ കരുതുന്നതൊന്നും ഇതിന്റെ പ്രയോജനമായി കാണുന്നില്ല. പ്രയോജനമായി താൻ കരുതുന്ന എന്താണോ, എന്തെങ്കിലും പെട്ടെന്ന് സംഭവിക്കുക, അസ്വാഭാവികമായ എന്തെങ്കിലും സംഭവിച്ചാലേ നമ്മളത് പ്രയോജനമെന്ന് കരുതും. ശ്രവണ മനനങ്ങളിലൂടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. തത്വബോധത്തിനപ്പുറമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ തത്വബോധത്തിനപ്പുറമുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ട്? അങ്ങനെയുള്ള ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നു, ഈശ്വരപ്രാപ്തി എന്ന് പറയുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ആത്മലബ്ധി എന്നെല്ലാം പറയുന്നു. ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഇനി എന്തോ അവിടെ പ്രത്യേകിച്ച് നേടാനായിട്ടുണ്ട് എന്ന് തോന്നിപ്പോവും. അത് അങ്ങനെ ഒന്ന് പ്രത്യേകിച്ച് സംഭവിക്കാത്തതുകൊണ്ടാണ് പറയുന്നത്. ഇതുകൊണ്ട് എന്താ പ്രയോജനം? ശ്രവണ മനനങ്ങൾ അപ്രയോജനം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. എന്താണോ അശ്രുതം ശ്രുതം അമതം മതം എന്ന് പറയുന്നുണ്ട്. എന്താണോ അങ്ങനെ ശ്രവണ മനന വിജ്ഞാനങ്ങൾക്കായി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. അതാണ് ഇതിന്റെ പ്രയോജനം. അത് ശ്രവണ മനന വിജ്ഞാനങ്ങളിലൂടെ തന്നെ ഒരാൾക്ക് വ്യക്തമായ അനുഭവത്തിൽ വരുന്നു. മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചാൽ അതിവിടെ നടക്കത്തില്ല. അപ്പോൾ ഇവിടെ ഇതിനെ സംബന്ധിച്ചുള്ള ശ്രവണ മനന വിജ്ഞാനങ്ങൾക്ക് അവസാനം വരികയാണ്. ആ അവസാനത്തെയാണ് പറയുന്നത് കൃതകൃത്യത. ഇക്കാര്യത്തിൽ ഇനി ശ്രവിക്കാനില്ല, മനനം ചെയ്യാനില്ല, നിശ്ചയിക്കാനില്ല. അതൊന്നും തന്നെ ഒരു കർത്തവ്യമായി അവശേഷിക്കുന്നില്ല എന്നാണ്. കർത്തം യോഗ്യം, ഇത് ഞാൻ ചെയ്യേണ്ടതാണ് എന്ന് നിശ്ചയിക്കുന്നതിനാണ് കർത്തവ്യം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ആ കർത്തവ്യം അങ്ങനെ ഒന്നും അവശേഷിക്കുന്നില്ല. ഏതെങ്കിലും ശ്രവണ മനന നിധിധ്യാസനങ്ങളിൽ അങ്ങനെ അവശേഷിക്കുന്നില്ല. ആ പ്രയോജനം ആണ് ഇവിടെ പറയുന്നത്. പഠനം, വേദാധ്യയനം അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രങ്ങളുടെ അധ്യയനം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒടുങ്ങുന്ന ഒന്നല്ല. ഇവിടെ പുത്രനും അതാണ് സംഭവിച്ചത്. ഒരുപാട് ശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്തു. ശാസ്ത്രം അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ എന്തുവരും? അത് എന്നും അഭ്യസിച്ചില്ലെങ്കിൽ അത് വിസ്മരണത്തിലേക്ക് പോകും. എന്തുകൊണ്ട്? അധ്യയനം ചെയ്ത് സമ്പാദിച്ചിരിക്കുന്നത് സ്മൃതിയാണ്, സ്മരണമാണ്. സ്മൃതി അല്ലെങ്കിൽ സ്മരണ എന്ന് പറയുന്നതിൻ്റെ ദോഷം എന്താണ്? അത് പലതരത്തിലും നശിക്കും. ഒന്ന്, അതിന് സ്മൃതിക്ക് കാരണമായിരിക്കുന്ന സംസ്കാരത്തിൻ്റെ ക്ഷയം കൊണ്ടത് നശിച്ചു പോകും. അപ്പോൾ ആ സംസ്കാരത്തിന് എന്നും നവം നവമായി ഉന്മേഷത്തിൽ നിലനിർത്തണമെങ്കിൽ അതിൻ്റെ അഭ്യാസം ആവശ്യമാണ്. അഭ്യാസം കൊണ്ടേ അത് നിർത്താൻ പറ്റും. സ്മൃതിക്ക് അങ്ങനെ ഒരു ദോഷമുണ്ട്. അപ്പോൾ ശാസ്ത്രാധ്യയനം കൊണ്ട് വരുന്നത് ശാസ്ത്രസ്മൃതിയാണ്. അവിടെ എന്തുവരും? എന്നും കർത്തവ്യം അവശേഷിക്കും, എന്നും അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മറ്റു പല കാരണങ്ങളും കൊണ്ടും സ്മൃതി നഷ്ടപ്പെടാം. നമ്മുടെ ബുദ്ധിയുടെ തന്നെ തകരാറുകൊണ്ട് നഷ്ടപ്പെടാം. ശാരീരികവും മാനസികവുമായ ന്യൂനതകൾ കൊണ്ട്, രോഗാദികൾ ബാധിക്കുന്നത് കൊണ്ട് എല്ലാം സ്മൃതി നഷ്ടപ്പെടാം. സർവശാസ്ത്രങ്ങളും ഗ്രഹിച്ചു വച്ചാലും അവിടെ കൃത്യം അവശേഷിക്കും. അതിനെ നിലനിർത്താനും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ പുനരുജ്ജീവിപ്പിക്കാനുമുള്ള ശ്രമം വേണ്ടിവരും. ഇവിടെ അങ്ങനെയല്ല പറയുന്നു. ഇവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. അവിടെ കൃത്യങ്ങൾ അവസാനിക്കുന്നു. അത് പ്രത്യേകം എന്തിനെ സംബന്ധിച്ച്? ശ്രവണം മനനം വിജ്ഞാനം ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇത് സ്മൃതിയല്ല എന്ന് പറയുന്നു. പിന്നെന്താണ് ഇത്? ബോധമാണോ? ഇത് പലർക്കും മനസ്സിലാകാത്ത കാര്യമാണ്. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? വ്യത്യാസം ഇതാണ്, സ്മൃതിയാണെങ്കിൽ എന്നും പരിശീലന അഭ്യാസം ആവശ്യമാണ്, ബോധമാണെങ്കിൽ അത് അവിടെ അഭ്യാസത്തിന്റെ ആവശ്യമില്ല. അതിനെ നിലനിർത്തുന്നതിനുള്ള അഭ്യാസത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ടത്? ബോധത്തിന്റെ സ്വഭാവമാണ്. സ്മൃതിയുടെ സ്വഭാവം വേറെയാണ്, ബോധത്തിന്റെ സ്വഭാവം വേറെയാണ്. സ്മൃതി എന്ന് പറയുന്നത് സംസ്കാരജന്യമാണ്, സംസ്കാരം കൊണ്ട് ഉണ്ടാകുന്നതാണ്. ബോധം അങ്ങനെയല്ല. വസ്തു എങ്ങനെയോ അങ്ങനെ ഉണ്ടാകുന്നു. അത് ഭാഷകാരം തന്നെ പല ഉദാഹരണങ്ങളും പറയും. ഒന്ന് പറയുന്നത് എന്താണ്? അഗ്നിയെ കാണുന്നു, കണ്ണുകൊണ്ടവൻ കാണുന്നു, അഗ്നിയാണെന്ന് ബോധ്യപ്പെടുന്നു. അത് വസ്തു എങ്ങനെയാവും ബോധിക്കുന്നതിന് അവിടെ വേറെ സംസ്കാരത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ വസ്തു എന്ന് പറയുന്നത് എന്താണ്? സദാത്മാ, സത്തായ തന്റെ സ്വരൂപം തന്നെയാണ്. അവിടുത്തെ കണ്ണെന്ന് പറയുന്നത് എന്താണ്? ശ്രുതിവാക്യമാണ്. ആ ശ്രുതിവാക്യം സത്തായ തന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോ ആ ശ്രുതിവാക്യം എന്ന് പറയുന്ന കണ്ണ് ആ സത്തായ തന്റെ സ്വരൂപം എങ്ങനെയോ അതിനെ പ്രകാശിപ്പിക്കുക, തത്വമസി എന്ന് ബോധിപ്പിക്കുകയാണ്. അവിടെ സംസ്കാരത്തെ ആശ്രയിക്കുന്നില്ല. എന്തുകൊണ്ട്? അതാണ് പരമാർത്ഥമായ സ്വരൂപം. അതിനങ്ങനെ വെളിപ്പെടുത്തുകയാണ്. അഗ്നിയാണ് എന്ന് കണ്ടുകൊണ്ട് ഗ്രഹിക്കുമ്പോൾ എങ്ങനെ ഇത് അഗ്നിയാണ് എന്നുള്ള ബോധം ഉണ്ടാകുന്നത്? അത് ബാഹ്യമാണ്. ഇത് ബാഹ്യമല്ല, ആന്തരികമാണ്, സർവസ്വരൂപമാണ്. അങ്ങനെയുള്ള ഒരു വസ്തുവിനെ ബോധിപ്പിക്കുമ്പോൾ അത് സാക്ഷാ എന്നിച്ച നേരിട്ട് അപരോക്ഷമായി ഉള്ള ബോധമാണ് വരുന്നത്. ഇവിടെ സ്മൃതിയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അവിടെ അഭ്യാസത്തിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്മൃതിക്ക് വരുന്ന ദോഷങ്ങളൊന്നും അവന് വരുന്നില്ല എന്ന് പറയുന്നു. സ്മൃതിക്ക് വരുന്ന ദോഷങ്ങളൊന്നും, അത് ക്ഷീണിച്ചു പോവുക, ദുർബലമാകുക, വിസ്മൃതിയിലേക്ക് പോവുക. സ്മൃതിയാണെങ്കിൽ അതിന് വിസ്മൃതിയിലേക്ക് പോകാം. കാലം, ദേശം, നിമിത്തങ്ങളെല്ലാം അതിനെ വിസ്മൃതിയിലേക്ക് കൊണ്ടുപോകും. ഇന്നലെ ഓർത്തു വച്ചതല്ല ഇന്ന് ഓർമ്മയിലില്ല. എന്തുകൊണ്ട്? കാലം അതിനെ വിസ്മൃതിയിലേക്ക് കൊണ്ടുപോകും. പരമാർത്ഥ ബോധം അങ്ങനെയല്ല. കാരണം അവിടെ ബോധിക്കുന്നത് എന്താണ്? സ്വയം ബോധസ്വരൂപമായിരിക്കുന്ന, അപരോക്ഷമായിരിക്കുന്ന തന്നെ തന്നെയാണ് ബോധിക്കുന്നത്. ആ ബോധത്തിന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല. സ്മൃതിക്ക് സംഭവിക്കുന്നത് പോലെയുള്ള നാശവന് സംഭവിക്കുന്നില്ല. ഏതുപോലെ ഹിമാലയത്തെ നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഹിമാലയത്തിന് നാശം സംഭവിക്കില്ല. ഞാനറിയോ അറിയാതോ ഇരിക്കട്ടെ, അതിന് നാശം സംഭവിക്കുന്നില്ല. ഞാൻ അറിയുന്നതിന് മുമ്പും അതവിടെ ഉണ്ടായിരുന്നു, ഞാൻ ജനിക്കുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു, ഞാൻ മരിച്ചാലും അതവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ സത്സ്വരൂപം പറഞ്ഞു, സദാത്മാ. ഈ സത്സ്വരൂപം അത് എന്റെ കേവലമായ ബോധത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ല. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ത്രികാല അബാധിതം, മൂന്ന് കാലത്തിലും അബാധിതമായി നിലനിൽക്കുന്ന ഒന്നാണ്, നിത്യസത്യമായി നിൽക്കുന്ന ഒന്നാണ്. അതിനെക്കുറിച്ചുള്ള ബോധമാണ്, തന്റെ സ്വരൂപമായിരിക്കുന്ന ആ നിത്യസത്യത്തെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. അതിന് നാശം സംഭവിക്കുന്നില്ല എന്നർത്ഥം. അതിന് സ്വരൂപമായിട്ടാണ് അറിയുന്നതെങ്കിൽ, അതിനെ പരമാർത്ഥമായിട്ടാണ് അറിയുന്നതെങ്കിൽ നാശം സംഭവിക്കില്ല, മറിച്ചാണെങ്കിൽ നാശം സംഭവിക്കും. കാരണം തന്റെ സ്വരൂപത്തെ തന്നെ ഞാനിപ്പോൾ അറിയുന്നു, ദേഹോഹം. ഈ ബോധം നഷ്ടപ്പെട്ടു പോകും. ബോധത്തിന് മാറ്റം സംഭവിക്കാം. സ്വപ്നത്തിൽ എനിക്ക് ദേഹത്തിൽ അഭിമാനമില്ല, പോയി. സുഷുപ്തിയിൽ എനിക്ക് ദേഹത്തിൽ അഭിമാനമില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഇവിടെ പറയുന്ന സത്സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം അങ്ങനെയല്ല. അതിനൊരിക്കലും നാശം സംഭവിക്കില്ല എന്ന് പറയും. എന്താ, എനിക്ക് സ്വപ്നത്തിൽ ഈ ബോധമുണ്ടോ? ജാഗ്രതയിൽ തന്നെ ഞാൻ നാനാവിധ വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഈ ബോധമുണ്ടോ? സുഷുതിയിൽ എനിക്ക് ബോധമുണ്ടായിരുന്നു, ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ഇതിന് നാശമില്ല എന്ന് പറയുന്നു? നശിച്ചു കഴിഞ്ഞാൽ എന്തുവരും? വീണ്ടും കൃത്യം അവശേഷിക്കും. വീണ്ടും എനിക്ക് ഈ ബോധത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഏർപ്പെടേണ്ടി വരും. നശിച്ചില്ലെങ്കിലോ താൻ കൃതകൃത്യനായി. നശിക്കുന്നില്ല എന്നുള്ള ബോധമുള്ളവനെ കൃതകൃത്യനാകാൻ പറ്റും. നഷ്ടപ്പെട്ടു പോയിന്ന് വിലപിക്കുന്നവന് വീണ്ടും ഇതിന്റെ ഉത്പത്തിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ വീണ്ടും ഏർപ്പെടേണ്ടി വരും. എന്താണ് ശ്രവണം, മനനം, നിധിത്യാസനം, ആസക്തേ, രാമൃതേ, കാലം എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ ഏർപ്പെട്ടിരിക്കേണ്ടി വരും. ഉപാസനകളെ സംബന്ധിച്ച് അത് ശരിയാണ്. തത്വബോധത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. അങ്ങനെയല്ല എന്നുള്ള ബോധം ഒരുവനുണ്ടായാൽ മാത്രമേ അവന് കൃതകൃത്യത ഉണ്ടാകും. ഞാൻ പറയുന്നു, തത്വബോധം നശിക്കുന്നില്ല എന്ന് പറയും. ശരി, തത്വബോധം നശിക്കുന്നില്ല എന്ന് പറയുന്നത് കേട്ടു, മനസ്സിലായി. പക്ഷെ എന്റെ ബോധം ഇപ്പം നശിച്ചു പോകുന്നു. വീണ്ടും പരാതി പറയുന്ന അതാണ്, അവിടെ വേണ്ടത് അതല്ല. ആ പരാതിയുടെ സ്ഥാനത്ത് എന്താണ് വേണ്ടത്? ഈ പരമാർത്ഥ ബോധം നശിക്കുന്നില്ല എന്നുള്ള ബോധം അവന് വേണം. പരമാർത്ഥ ബോധം നശിക്കുന്നതല്ല എന്നുള്ള ബോധം വേണം. ബാക്കിയുള്ള ബോധങ്ങളെല്ലാം നശിക്കും. സ്മൃതി നശിക്കും. പിന്നെന്താ പരമാർത്ഥ ബോധം നശിക്കാത്തത്? കാരണം പരമാർത്ഥ ബോധം നശിപ്പിക്കുന്നതിന് ഇവിടെ ഒന്നും തന്നെ ഇല്ല. അത് തന്നെ കാരണം. ഒന്നും നശിക്കുന്നുവെങ്കിൽ അതിന് എന്തെങ്കിലും നിമിത്തം വേണം. നിമിത്തം ഉണ്ടായാലേ നശിക്കത്തുള്ളൂ. നിമിത്തമില്ലാതെ ഒന്നെങ്ങനെ നശിക്കും? പരമാർത്ഥ ബോധത്തെ നശിപ്പിക്കുന്നതിനുള്ള യാതൊരു നിമിത്തം ഇവിടെ ഇല്ല. അപ്പോ സ്മൃതി നശിക്കുന്നതിന് പറഞ്ഞല്ലോ, കാലദേശം, മറ്റ് നിമിത്തങ്ങൾ, പല നിമിത്തങ്ങൾ കൊണ്ട് നശിക്കാമോ? പക്ഷെ പരമാർത്ഥ ബോധത്തെ അങ്ങനെ യാതൊരു നിമിത്തങ്ങളുമില്ല. കാരണം പരമാർത്ഥത്തെ നശിപ്പിക്കുന്നതിന് നിമിത്തം ഇല്ല. അതുകൊണ്ടല്ലേ അതിനോട് പറയുന്നത് സദാത്മാ, അത് സത്സ്വരൂപമാണ്. അപ്പൊ ആ സത്തിനെ നശിപ്പിക്കുന്നതിന് നിമിത്തങ്ങളൊന്നുമില്ല. അപ്പൊ ആ സത് പരമാർത്ഥ ബോധം അത് ആ സത്തിൽ നിന്ന് അന്യമല്ല. അതാ സത്ത് തന്നെയാണ്. അതുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ നിമിത്തങ്ങളൊന്നുമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടായോ, ഞാൻ ഗാഠം നിദ്രയിലായിരുന്നപ്പോൾ എനിക്ക് പരമാർത്ഥബോധം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പരമാർത്ഥമായിരുന്നു, പക്ഷെ പരമാർത്ഥ ബോധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നശിച്ചില്ലേ? ഇല്ല, നശിക്കുന്നില്ല. പറഞ്ഞത് അതിനെ നശിപ്പിക്കുന്നതിനുള്ള നിമിത്തം അവിടെയും ഇല്ല. അത് തന്നെ സ്വപ്നത്തിലുമില്ല. പിന്നെ ജാഗ്രതത്തിൻ്റെ കാര്യം പറയാനുള്ളു. എന്തുകൊണ്ടില്ല എന്ന് പറയുന്നു? കാരണം താൻ സത്താണ് എന്ന് ബോധിച്ച ഒരുവന്, താൻ പരമാർത്ഥമാണെന്ന് ബോധിച്ച ഒരുവന് തത്വമസി എന്നുള്ളതിൽ നിന്നും അങ്ങനെ ഒരു ബോധം ഉണ്ടായ ഒരുവന് അതല്ല എന്നൊരു ബോധം ഉണ്ടാകുന്നില്ല. അതാണ്, അങ്ങനെ ഒരു ബോധം ഉണ്ടായാലേ അതിൻ്റെ നാശം അല്ലെങ്കിൽ ബാധ എന്ന് പറയാൻ പറ്റും. അത് സംഭവിക്കുന്നില്ല. ജാഗ്രത സംഭവിക്കുന്നുണ്ടോ? സ്വപ്നത്തിലോ സുഷുപ്തിയിലോ അങ്ങനെ ഒരു ബോധം സംഭവിക്കുന്നുണ്ടോ? എന്തായാലും സുഷുപ്തിയിൽ അത് സംഭവിക്കില്ല. സത്താണ് എന്ന് ഞാൻ ഈ ജാഗ്രതയിൽ ബോധിച്ചു, സുഷുപ്തിയിൽ പോയിട്ട് ഞാൻ സത്ത അല്ല എന്നൊരു ബോധം അവിടെ ഉണ്ടാകത്തില്ല. പക്ഷെ ജാഗ്രതയിൽ എന്തുകൊണ്ടുണ്ടായിക്കൂട? ജാഗ്രതയിൽ ആർക്കും എന്ത് ബോധം ഉണ്ടാകും? ജാഗ്രതയിൽ എല്ലാവരും ഉറങ്ങുകയാണോ അതോ ഉണർന്നിരിക്കുകയാണ്? ഞാൻ ജാഗ്രത ജാഗ്രത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഉറങ്ങണമെന്ന് നിർബന്ധമുള്ളവർ എഴുന്നേറ്റ് നിന്ന് ഉറങ്ങുക. ജാഗ്രതയിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാകില്ലേ? സുഹൃത്തിന്റെ കാര്യം പോട്ടെ, ജാഗ്രതത്തിലും അങ്ങനെ ഒരു ബോധം ഉണ്ടാകത്തില്ല. അല്ല, ഒരാൾ പറയാനല്ല, എനിക്കുണ്ടായി, തനിക്കുണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ സത്താണെന്ന് ബോധിച്ചു, അപ്പൊ വേറെ ആൾ എന്നോടൊന്ന് പറഞ്ഞു, അല്ല നീ അസത്താണ്, നീ ശൂന്യമാണ്. എനിക്ക് ബോധമുണ്ടായി സത്തെന്ന് കേട്ടപ്പോ, ബോധമുണ്ടായെങ്കിൽ ശൂന്യമെന്ന് കേട്ടാലും ബോധമുണ്ടായിക്കൂടെ? എന്താ തകരാറ്? ഒരാൾക്ക് അങ്ങനെ പറഞ്ഞൂടെ? ശരി, അങ്ങനെയാണെങ്കിൽ ശരി, രജ്ജു ഇന്നതാണ് എന്ന ബോധ്യം പെട്ട് വന്നൊരാൾക്ക് ഇത് രജ്ജുവാണെന്ന് ബോധ്യമാണ്. നല്ല ബോധമുണ്ട്, ഇത് രജ്ജുവാണ്. നിർഭാഗ്യവശാൽ അയാൾക്ക് ഒരു ഭ്രാന്തി ഉണ്ടാകാം. എന്താണ് ഇത്? സർപ്പമാണെന്നൊരു ഭ്രാന്തി ഉണ്ടാകാം. ബോധ്യപ്പെട്ട ആളിനെയാണ് അങ്ങനെ സംഭവിക്കും. അതുപോലെ ഇവിടെ സത്താണ് എന്ന് സ്വയം ബോധിച്ച ഒരുവന് അതിൻ്റെ നാശം അല്ലെങ്കിൽ അതിൻ്റെ ബാധ യഥാർത്ഥമായി സംഭവിക്കില്ല എന്ന് പറയുന്നു. അത് സംഭവിക്കത്തില്ല. അതിനെ ബാധിക്കുന്ന ഒരു യഥാർത്ഥമായ ഒരു ജ്ഞാനം ഉണ്ടാകത്തില്ല. യഥാർത്ഥമായ ജ്ഞാനത്തെ ഭ്രാന്തി ബാധിക്കത്തില്ല. ഭ്രാന്തിയെ യഥാർത്ഥമായ ജ്ഞാനം ബാധിക്കും. ഇതിപ്പോ എനിക്ക് പുസ്തകമാണ് എന്നുള്ള യഥാർത്ഥമായ ബോധം ഇപ്പോൾ ഉള്ളപ്പോ ഇതിനെ ബാധിക്കുന്നതിന് വേറെ ഭ്രാന്തിക്കൊന്നും ശേഷിയില്ല. അസമയം സർപ്പഭ്രാന്തി ഉള്ളിടത്ത് മാറിയിട്ട് ഇത് രജ്ജുവാണെന്നുള്ള ബോധം ഉണ്ടാകും. അതുപോലെ ഇവിടെ എന്താണ് ആത്യന്തികമായി ദേഹോഹം എന്നുള്ള ബുദ്ധിയാണ് എനിക്കുണ്ടായിരുന്നത്. ഭ്രാന്തിയാണത്. അതിന്റെ സ്ഥാനത്ത് പരമാർത്ഥമായ ജ്ഞാനമുണ്ടായി. അതിനെ ഇനി ബാധിക്കുന്നതിനുള്ള ഒരു ജ്ഞാനം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നതിന് ഉള്ള ഒരു പ്രമാണം ഇല്ല. ഇതിപ്പോൾ ഞാൻ ഈ പുസ്തകമാണെന്നത് അറിയുന്നു. എന്തുകൊണ്ട് ഞാനിതറിയുന്നു? എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു, വെളിച്ചമുണ്ട്, എല്ലാം ഇവിടെ ഒത്തിരിക്കുന്നു. ജ്ഞാനം ഉണ്ടാകുന്നതിനുള്ള കർണവും നിമിത്തങ്ങളും എല്ലാം ഒത്തിരിക്കുന്നു. ഇങ്ങനെയിരിക്കാൻ എനിക്കിവിടെ ഒരു ഭ്രാന്തി ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ഈ യഥാർത്ഥ ജ്ഞാനത്തെ ബാധിക്കുന്നതിനുള്ള ഒരു ഭ്രാന്തി ഉണ്ടാകും. കാരണം ഇത് യഥാർത്ഥമാണ് ഈ ജ്ഞാനം. ഭ്രാന്തി ഉണ്ടാകത്തില്ല. പക്ഷെ ദേഹോഹം എന്നുള്ള ഈ ബുദ്ധി, ഇത് ഭ്രാന്തിയാണ്. അതിനെ ബാധിക്കുന്ന എന്താണ്? ശ്രുതി പ്രമാണം കൊണ്ടത് ബാധിച്ചു. അപ്പോൾ ഭ്രാന്തിയെ യഥാർത്ഥ ജ്ഞാനം ബാധിച്ചു കഴിഞ്ഞു. ഇനി ഇതിനെ ബാധിക്കുന്നതിനുള്ള, മുമ്പൊരിക്കൽ ഞാനത് ചർച്ച ചെയ്തിട്ടുണ്ട്, മറ്റൊരു പ്രമാണമില്ല. പ്രാമാണികമായൊരു ജ്ഞാനം ഉണ്ടാകത്തില്ല. ഇനി ഒരു ഭ്രാന്തി ഉണ്ടായാലോ ആ ഭ്രാന്തിക്കോട്ട് ഇതിനെ ബാധിക്കാനും കഴിയത്തില്ല. ഏതുപോലെ ഒരുവന് എന്താണ് പരമാർത്ഥമായ ജ്ഞാനം എന്നുള്ളതുണ്ടായി. ആ പരമാർത്ഥ ജ്ഞാനം ഉണ്ടായതിനു ശേഷവും ഈ ദേഹത്തെ, ഈ ഇന്ദ്രിയങ്ങളെ, ഈ മനസ്സിനെ എല്ലാം ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ, വാചികം, കായികം, മാനസികമായിട്ടുള്ള എല്ലാ വ്യവഹാരങ്ങളും നടക്കുന്നു. അന്നപാനാദികൾ നടക്കുന്നു. പക്ഷെ ആ ജീവനെ സംബന്ധിച്ചിടത്തോളം ആ പരമാർത്ഥബോധം ഭ്രാന്തിയെ നശിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് കേവലം വ്യവഹാര നിമിത്തമായിരിക്കുന്ന ഈ ജ്ഞാനങ്ങളൊന്നും തന്നെ ആ പരമാർത്ഥത്തെ ബാധിക്കുന്നില്ല. മറ്റൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഇത് മരുമരീചിയെ കണ്ട ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇത് ബോധ്യം എന്നെന്താണ്? ഇത് ജലമാണോ? മറ്റൊരാൾ ഉപദേശിച്ചത് കൊണ്ടും തന്റെ യുക്തി കൊണ്ടും എല്ലാം അവന് ബോധ്യം വന്നു. ജലമാണെന്നുള്ള ബോധം ഉണ്ടായതിനു ശേഷവും അവിടെ ആ മരുമരീചികയിലെ പ്രതീതികൾ അവിടെയുണ്ട്. അവൻ കാണുന്നുണ്ട് മാൻകൂട്ടങ്ങളെല്ലാം അതിൻ്റെ നേരെ ഓടിപ്പോകുന്നു വെള്ളം കുടിക്കാനായിട്ട്. പക്ഷികളെല്ലാം അങ്ങോട്ട് പറന്നു പോകുന്നുണ്ട് വെള്ളം കുടിക്കാൻ. എന്തെല്ലാം വ്യവഹാരങ്ങൾ അവിടെ അനുഭവപ്പെട്ടാണ് ശരി. തന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്? തൻ്റെ നിശ്ചയത്തിന് അതൊന്നും ബാധയാകുന്നില്ല. തൻ്റെ ബോധത്തെ അത് നശിപ്പിക്കുന്നില്ല. നശിപ്പിക്കില്ലെന്നോ ബാധിക്കുന്നില്ലെന്നോ എന്ന് പറഞ്ഞാലും ശരി. പക്ഷെ അവിടെ അവന് ദൃശ്യങ്ങൾ പലതുണ്ട്. താൻ കാണുന്ന ദൃശ്യങ്ങൾ പലതാണ്. അപ്പോൾ അവിടെ എന്താണ്, ഇവിടെ ഇപ്പോൾ പറഞ്ഞു വരുന്ന എന്താണ്? ആ ബോധത്തെ സംബന്ധിച്ചിടത്തോളം അവൻ കൃതകൃത്യനായി. അവന്റെ ശ്രവണത്തിലൂടെ, മനനത്തിലൂടെ അവൻ നിശ്ചയത്തിലെത്തിച്ചേർന്നു. ഇത് കേവലം പ്രതീതി മാത്രമാണ്. അങ്ങനെ ഒരു നിശ്ചയത്തിലെത്തിച്ചേർന്നവന്റെ ജ്ഞാനത്തിനെ ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ പ്രബലമായ മറ്റ് യാതൊരു പ്രമാണവുമില്ല. കണ്ണുകൊണ്ട് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യത്തെ അതല്ല എന്ന് പറയുന്നതിന് അവന്റെ കയ്യിൽ മറ്റൊരു കണ്ണില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഈ കണ്ണുകൊണ്ട് ഇതിന് തീർപ്പ് കൽപ്പിക്കാൻ കഴിയാതെ പോയതിന്. അതുകൊണ്ടാണ് പറയുന്നത് ശ്രുതി ചരമ പ്രമാണമാണ്, അതിനപ്പുറമൊന്നുമില്ല. ആ കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം അവന് പരമപ്രമാണമായിരിക്കുന്ന ഈ കണ്ണാണ്. രണ്ടാമതൊരു കണ്ണവന്റെ കയ്യിലില്ല. അപ്പൊ ആ ജ്ഞാനത്തിന് ഒരിക്കലും ബാധ സംഭവിക്കുന്നില്ല. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന സ്മൃതിയും ഈ ബോധവും തമ്മിലുള്ള വ്യത്യാസം. ബോധമെന്നോ അനുഭവമെന്നോ നല്ല വാക്കുകൾ അനുഭൂതിയെന്നോ എന്ത് വേണോ ഉപയോഗിക്കാം, അർത്ഥവ്യത്യാസമൊന്നുമില്ല. ആ അനുഭവത്തിനെന്താണ്? മാറ്റം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അതിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടോ, അതിന്റെ നാശത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടോ, അതിനെ വീണ്ടും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള ശ്രവണ മനന വിജ്ഞാനങ്ങളുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവൻ കൃതകൃത്യനായിരിക്കുന്നു എന്ന് പറയും. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്, തസ്യ ശ്രവണേന മനനേന വിജ്ഞാനേന. അതിനോട് എന്തു വരുന്നു? സർവത്തിന്റെയും തത്വത്തെ അവൻ ഗ്രഹിക്കുന്നു. എങ്ങനെ? സദാത്മാ സസ്വരൂപമായി തന്റെയും പ്രപഞ്ചത്തിന്റെയും സത്യത്തെ ഗ്രഹിക്കുന്നു. അതാണ് തത്വബോധം എന്ന് പറയുന്നത്. തത്വജ്ഞാനം എന്ന് പറയുന്നതാണ് പരമാർത്ഥജ്ഞാനം എന്ന് പറയുന്നത്. മറ്റ് ജ്ഞാനങ്ങളുണ്ടെന്ന് സാധിക്കത്തില്ല. ഭേദജ്ഞാനം കൊണ്ട് സാധിക്കത്തില്ല. ഒരാൾ സർവജ്ഞാനം ഇരുന്നോട്ടെ, അതൊക്കെ ഭൂതവും ഭാവിയും ഭവിഷ്യത്തും എല്ലാം വർത്തമാനവും എല്ലാം അറിയാം. അതുകൊണ്ട് ഈ പറയുന്ന വിജ്ഞാതാവാകത്തില്ല. അയാൾ പാമരനാണ്, അജ്ഞനാണ്. എന്തുകൊണ്ട്? അത്ഭുതം വർത്തമാനം ഭാവി എന്നുള്ള ഭേദത്തെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നീ എന്നുള്ള ഭേദത്തെ ആശ്രയിച്ചിട്ടാണ് അയാൾ പറയുന്നത്. എന്റെ കാര്യവും നിന്റെ കാര്യവുമില്ല, അജ്ഞനാണ്. ഇവിടെ പറയുന്ന സർവജ്ഞൻ അതല്ല, കൃതകൃത്യനായ സർവജ്ഞൻ. ഇവിടെ ബോധത്തിൽ കൃതകൃത്യനായിരിക്കുന്നു. ഭാഷകാരൻ പിന്നെ ഇവിടെ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കും. എന്താണോ? ബോധത്തിൽ നീ കൃതകൃത്യനായെങ്കിൽ കർമ്മത്തിലും നീ കൃതകൃത്യനാണ് എന്ന് പറയും. അതതിന്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ കർമ്മം ചെയ്യുന്നോ കർമ്മം ചെയ്യുന്നില്ല എന്നുള്ള വ്യത്യാസമുണ്ട്. പ്രവർത്തിക്കുന്നു അതോ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വ്യത്യാസമുണ്ട്. ബോധത്തിൽ ഒരുവൻ കൃതകൃത്യനായി കഴിയുമ്പോൾ, അങ്ങനെ ആ കൃതകൃത്യത ഉള്ളവൻ അതിന്റെ ഫലമായി ഇതാ കർമ്മത്തെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. കാരണം ബോധത്തിൽ അവൻ കൃതകൃത്യനായി. അവൻ അറിയാനൊന്നും അവശേഷിക്കുന്നില്ല, നിശ്ചയിക്കാനൊന്നും അവശേഷിക്കുന്നില്ല. അവൻ പരമാർത്ഥ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു. അവിടെ അവന് കർത്തവ്യമായി കർമ്മങ്ങളും അവശേഷിക്കുന്നില്ല. എങ്ങനെയാണോ കർത്തവ്യമായി ജ്ഞാനം അവശേഷിക്കാത്തത്, അവിടെ അവനൊരു കർമ്മങ്ങളിൽ ഏർപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. പക്ഷേ അതേ വ്യക്തി തന്നെ ബോധത്തിൽ കൃതകൃത്യനായിരിക്കെ അവന്റെ ശരീരവും ഇന്ദ്രിയവും മനസ്സും ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. അനങ്ങൾ പ്രാരബ്ധമെന്നോ മറ്റെന്തെങ്കിലും പേരിട്ടുകൊണ്ടെങ്കിൽ വിളിക്കാം. ബോധത്തിൽ അവൻ കൃതകൃത്യനായിരിക്കുന്നുവെങ്കിലും അവനിലും ആ ബോധത്തിന്റെ പ്രവാഹം വിഷയഗ്രഹണം അത് സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സമാധാനം പറയും? ആ വിഷയഗ്രഹണം ബോധത്തെ പരമാർത്ഥത്തെ ഗ്രഹിച്ചതിന് ശേഷം ആ പരമാർത്ഥ ബോധത്തോടുകൂടി അവനിൽ വിഷയജ്ഞാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും അത് മരുമരീചികയിലെ ജ്ഞാനം പോലെ തന്നെയാണ്. അത് അവന്റെ പരമാർത്ഥ ജ്ഞാനത്തെ ഭഞ്ജിക്കുന്നില്ല, ബാധിക്കുന്നില്ല. അതിനൊന്നും അതിനുള്ള ശേഷിയില്ല. പരമാർത്ഥജ്ഞാനത്തെ തുടർന്ന് വരുന്ന ഭ്രാന്തിജ്ഞാനത്തിന്റെ പ്രതീതികളാണ്. അതിന് പരമാർത്ഥജ്ഞാനത്തെ സ്പർശിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയും ആകാം. അതിനാണ് ഭാഷകാരൻ പറയുന്നത് അത് പ്രാരബ്ധമാണെന്ന് പറയുന്നു. അങ്ങനെ ജ്ഞാനത്തിന്റെ കാര്യത്തിൽ സംഭവിക്കാമെങ്കിൽ തത്വജ്ഞാനത്തിന് ശേഷവും ഒരാൾ പറയുന്നു കർമ്മത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? എന്താ വ്യത്യാസം? ഒരിടത്ത് ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു, കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു. അവിടെ ജ്ഞാനത്തിന്റെ തലത്തിൽ പ്രവൃത്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കർമ്മത്തിന്റെ തലത്തിലും പ്രവൃത്തിയാകാം. എന്തുകൊണ്ടായിക്കൂടാ ആകാം, അതിനെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. എങ്ങനെയാണോ അവിടെ ജ്ഞാന വ്യവഹാരം പ്രതീതമായിരിക്കുന്നത്, അതുപോലെ കർമ്മം വ്യവഹാരവും പ്രതീതമാകാം. അതിനും തത്വജ്ഞാനത്തെ ബാധിക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ കഴിയത്തില്ല. ശരി, അത് മനസ്സിലായി. പക്ഷെ എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? എന്തുകൊണ്ടാണ് ആ തത്വജ്ഞാനത്തിന് ഈ മഹത്വം കൈവന്നിരിക്കുന്നത്, മറ്റൊരു ജ്ഞാനത്തിനും ഇല്ലാത്ത മഹത്വം? അതാണ് മുമ്പ് പറഞ്ഞ എന്താണ്, ആ പരമാർത്ഥജ്ഞാനം പരമാർത്ഥം തന്നെയാണ് എന്നവന് ബോധമുണ്ട്. അതുകൊണ്ടാണ് ആ ബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ബോധത്തിന് നാശമില്ല എന്ന് പറയുന്നു, അതിന് ബാധമില്ല എന്ന് പറയുന്നു. പരമാർത്ഥ ബോധത്തിന് മാത്രം, മറ്റ് ജ്ഞാനങ്ങൾക്കെല്ലാം മാറ്റം ഉണ്ടാവും, നാശങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ആ പരമാർത്ഥ ബോധത്തിന്റെ നിലയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് അവൻ കൃതകൃത്യനായിരിക്കുന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്, ഏതൊന്നിനെ കേട്ടാലാണോ എല്ലാം കേട്ടതായിത്തീരുന്നത്, ഏതൊന്നിനെ മനനം ചെയ്താലാണോ എല്ലാം മനനം ചെയ്തത്, പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല എന്നർത്ഥം. ഏതൊന്നിനെ നിശ്ചയിച്ചാലാണോ പിന്നെ ഒന്നും നിശ്ചയിക്കാൻ ശേഷിക്കാതിരിക്കുന്ന ആ തത്വം, അതിൽ നിനക്ക് കൃതകൃത്യത ലഭിച്ചോ? അതിനെ സംബന്ധിച്ച് വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് ഇവിടെ സമാധാനം ഇതിൽ തന്നെ ഉണ്ട്. അശ്രുതശ്രുതം ഭവതി അമതം മതം അവിജ്ഞാതം വിജ്ഞാതം ഇതി ചോദിക്കുമ്പോൾ പുത്രൻ ചോദിക്കുന്നു, കഥം ഭഗവ ആദേശോ ഭവതി, എന്താണ് ആ ഉപദേശം? വേദത്തെ അക്ഷരങ്ങൾ ചൊല്ലി ഉറപ്പിക്കുകയും പിന്നെ അതിൻ്റെ അർത്ഥവിചാരം ചെയ്യുകയും ചെയ്യുന്ന ഒരുവന് പോലും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെ ശബ്ദ പാണ്ഡിത്യം വേറെ, അർത്ഥ പാണ്ഡിത്യം വേറെ, തത്വബോധം വേറെ എന്ന് വേർതിരിച്ച് കാണിച്ചു തരികയാണ്. അതുകൊണ്ടൊന്നും സംഭവിക്കാത്ത കൃതകൃത്യത നിർവൃതി എന്ന് പറയുന്നത് സംഭവിക്കുന്ന ആ ബോധത്തെ വെളിപ്പെടുത്തുകയാണ് ശ്രുതി. അതിന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്നു. യഥാസൗമ്യ ഏകേന മൃത്പുണ്ഡേന സർവം മൃന്മയം വിജ്ഞാതം സ്യാത് വാചാരംഭണം വികാരോ നാമധേയം മൃതികേത്യേവ സത്യം ഏവം സ്വാമി സ ആദേശോ ഭവതി വിധി വാക്യോപക്രമേ ശ്രവണ. ഇവിടെ ഉപദേശം കാരണം ചശബ്ദം എന്തിനു പറഞ്ഞു എന്നുള്ളതിനെ തുടർന്നാണ് ഈ ചർച്ച പറഞ്ഞ. അവിടെ എന്താണോ തുടക്കത്തിൽ പറഞ്ഞ അത് തന്നെയാണ് അവസാനം പറയുന്നത്. എങ്ങനെ യഥാസൗമ്യേകേന മൃത്പിണ്ഡേന, ഒരു മൃത്പിണ്ഡം എന്ന് വെച്ചാൽ മൃത് സ്വരൂപം, സദാത്മാന്ന് പറയുന്ന പോലെ സത് സ്വരൂപം, ആ മൃത് സ്വരൂപത്തെ ഇതാണ് മൃത്ത് എന്നൊരുവൻ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ സർവം മൃന്മയം വിജ്ഞാതം സ്യാത്. മൃത്ത് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കിയാലും ശരി, കുടമോ കലമോ ചട്ടിയോ പാട്ടയോ എന്തുണ്ടാക്കിയാലും ശരി, അത് മൃത്താണെന്നവൻ അറിയുന്നു. അങ്ങനെയാണ് സർവം മൃത്മയം വിജ്ഞാതം സ്യ. അത് വെറുതെ അറിയുകയല്ല, അതിൽ നിശ്ചയം വരുന്നു. മൃത്തിൻ്റെ സ്വരൂപം എന്താണ് എന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ മൃത്ത് കൊണ്ടുണ്ടാക്കിയ എല്ലാത്തിൻ്റെയും സ്വരൂപം അത് തന്നെ എന്നവന് നിശ്ചയിക്കാൻ കഴിയും. അതിന് വലിയ അഭ്യാസത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഒരു തവണ ആ ബോധമുണ്ടായാൽ മതി. മൃത്ത് കൊണ്ടുണ്ടാക്കിയ ഒരു വസ്തുവിനെ ഒരു തവണ കണ്ടിട്ടോ ഇത് മൃത്താണ് എന്ന് ഗ്രഹിച്ചാൽ മതി. ആ മൃത്ത് കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം കാണുമ്പോഴും ഇത് മൃത്താണ് എന്നുള്ള ബോധത്തിന് ബാധ സംഭവിക്കുന്നില്ല. ആ ബോധം നിശ്ചയാത്മകമാണ്. നിശ്ചയം എന്ന് പറയുന്നതാണ് അതിന് ബാധ സംഭവിക്കാത്തതുകൊണ്ടാണ്. ബാധ സംഭവിക്കാതിരിക്കുക അല്ലെങ്കിൽ നശിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, മറിച്ചൊരു ബോധം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞത് ഇതിന് ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും ബാധ സംഭവിക്കുന്നില്ല, വിപരീത ബോധം ഉണ്ടാകുന്നില്ല അവിടെ. അതിനൊരു അവസരമില്ല, അതിനൊരു പ്രമാണമില്ല. സത്ത് സത്തല്ല എന്നൊരു ബോധം ഉണ്ടാകുന്നില്ല. അതുതന്നെയാണ് മൃത് ദൃഷ്ടാന്തത്തിലൂടെയും ബോധിപ്പിക്കുന്നത്. മൃത്തല്ല എന്നൊരു ബോധം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഇത് മൃത്താണ് എന്നുള്ള എൻ്റെ ആ ബോധം ഇത് അസംബന്ധമാണ്, ഇത് ശരിയല്ല, അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? അജ്ഞാനം പ്രാമാണികമായി ശരിയായി തൻ്റെ കണ്ണുകൊണ്ട് വെളിച്ചത്തിൽ കണ്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ബോധം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല, ഉണ്ടായ ബോധം ശരിയല്ല എന്ന് പറയാൻ കഴിയത്തില്ല, ഉണ്ടായ ബോധം അസത്യമാണ് എന്ന് പറയാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു ബോധം ഉണ്ടാകത്തില്ല, പറയത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാകത്തില്ല. ബോധം ഉണ്ടായാലേ പിന്നീട് പറയുന്നോ പറയുന്നില്ലേ എന്നുള്ള രണ്ടാമതേ വരുന്നുള്ളൂ. പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നില്ല എന്നർത്ഥം. പിന്നെ അവിടെ ആ ഒരു ബോധത്തെ, ഏതൊരു ബോധമാണോ അവനുണ്ടായത് നമ്മുടെത്താണ്, ആ ബോധത്തെ വീണ്ടും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യത്നങ്ങളുടെ ആവശ്യം അവിടെയില്ല. എന്തുകൊണ്ട്? ആ ബോധം പൂർണ്ണമാണ്. അതുകൊണ്ടവിടെ അതിന് ബാധ സംഭവിക്കുന്നില്ല എന്ന് പറയും. അധിഷ്ഠാന്തത്തിലൂടെ മനസ്സിലാകും. എന്നാൽ അഷ്ടാന്തികത്തിലും എന്താണ് ആ ബോധം അബാധിതം എന്ന് പറയുന്നതുകൊണ്ട് മനസ്സിലാക്കും. എന്തുകൊണ്ട് പിന്നെ അവിടെ യത്നങ്ങൾ ആവശ്യമില്ല എന്ന് പറയുന്നതുകൊണ്ട് മനസ്സിലാക്കും. പക്ഷേകാരൻ ഗീതയുടെ ചർച്ചയിലും അത് പറഞ്ഞിട്ടുണ്ട്. ബോധത്തിന് യത്നങ്ങളുടെ ആവശ്യമില്ല. ബോധത്തെ സംബന്ധിച്ചല്ല യത്നങ്ങൾ വേണ്ടി വരുന്നത്. ശരി, എന്നാൽ ഇത് ഞാൻ ബോധിച്ചു. വീണ്ടും പറയുന്നതാണ് ശ്രവണ മനന നിധ്യാസങ്ങൾ വീണ്ടും തുടരണമെന്ന് പറയുന്നു. അവിടെ ബോധത്തിൽ അവിടെ കൃതകൃത്യനെന്നങ്ങനെ പറയാൻ കഴിയും. കാരണം വീണ്ടും അവിടെ പരിശ്രമം നടക്കുകയല്ല. ആവർത്തി രസകൃത് ഉപദേശ എന്നിവിടെ തന്നെ പറയും. വീണ്ടും ആവർത്തിക്കുന്നു. എപ്പോഴാണ് അവര് വിശ്രമം കിട്ടുന്നത്? അത് നടക്കുന്നില്ല. അന്നപാനാദികളുടെ വ്യവഹാരം നടക്കുന്നില്ല. അങ്ങനെ നടക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്നാ, ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതോ എങ്കിലും ഒരു ജ്ഞാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ അസംബന്ധമായി പോകും. എന്നുവെച്ചാൽ ഒരിക്കലും തനിക്ക് പറയുന്ന കാര്യങ്ങൾ സ്വയം ബോധ്യപ്പെടത്തില്ല. അതൊരു ജ്ഞാനിയുടെ കഥയായിട്ടേ ഇരിക്കത്തുള്ളൂ. ഒരു ജ്ഞാനി എന്ന് പറയുന്ന വ്യക്തിയിൽ ഒരു ആരോപിതമായി നടക്കുന്ന കാര്യങ്ങളായി ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അത് കേവലം ഒരു ദൃഷ്ടാന്തം മാത്രമേ ആകൂ. ദൃഷ്ടാന്തികത്തിലേക്ക് വരില്ല, തന്നിലേക്ക് വരണം. തന്നിൽ എങ്ങനെയാണ് ഈ ബോധം പ്രവർത്തിക്കുന്നത്? തന്നിൽ എങ്ങനെയാണ് സത്യബുദ്ധി വരുന്നത്? തൻ്റെ സത്യബുദ്ധി എങ്ങനെ മിഥ്യാജ്ഞാനങ്ങൾ ബാധിക്കുന്നില്ല എന്ന് തന്നിൽ ബോധ്യപ്പെടണം. ഒരു ജ്ഞാനിയിൽ ബോധ്യപ്പെട്ടിട്ട് യാതൊരു പ്രയോജനമില്ല, അന്യൻ അന്നം കഴിച്ചതുകൊണ്ട് തന്റെ വിശപ്പൊരിക്കലും മറത്തില്ല. അപ്പോൾ തത്വജ്ഞാനിയെ സംബന്ധിച്ച് അതിനെ ചുറ്റിപ്പറ്റിയുള്ള തന്റെ സങ്കല്പങ്ങൾ പൂർണ്ണമായും ത്യജിക്കുന്നു. എന്നാലേ ഈ പറയുന്ന കാര്യം അവനവന് ബോധ്യപ്പെടും. എന്താ ഇവിടെ ഉപദേശിക്കുന്ന എന്താണ്? തത്വമസി, നീ അതെന്നാ ബോധിപ്പിക്കുന്ന, അല്ലാതെ അയാൾ ജ്ഞാനി എന്നല്ല പറയുന്നത്. നിന്റെ അടുത്തിരിക്കുന്നവൻ ജ്ഞാനിയെന്നോ നിന്റെ ഗുരു ജ്ഞാനിയെന്നോ ഒന്നുമല്ല ഉപദേശിക്കുന്നു. മറിച്ച് എന്താണ് അഭിമുഖമായി ഉപദേശിക്കുന്ന? എന്താണ് പുത്രനെ, തം അസി, നീ നിന്നെ ബോധിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടെങ്കിൽ അത് തന്നിൽ സംഭവിക്കണം. അങ്ങനെ ഒരു കൃതകൃത്യത സംഭവിക്കണമെങ്കിൽ തന്നിൽ സംഭവിക്കണം. അല്ലാതെ കഥയിൽ ഉള്ള ജ്ഞാനിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് സംഭവിക്കുന്നുണ്ട്. അത് കേവലം ഒരു സങ്കല്പം മാത്രമാണ്, ഭേദബുദ്ധിയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു സങ്കല്പം. അന്യനായ ഒരാളെ ജ്ഞാനിയായി കാണുക, താൻ അജ്ഞനാണെന്ന് കരുതുക, അജ്ഞാനിയും ജ്ഞാനിയും എന്നുള്ള ഭേദത്തെ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് ചിന്തിക്കുക, അതുകൊണ്ടൊരിക്കലും അവനവന് ബോധം ഉണ്ടാകത്തില്ല. പിന്നെ അതിന്റെ ആവശ്യം വരുന്ന എന്താണ്? ഒരു ദൃഷ്ടാന്തം എന്നുള്ള നിലയ്ക്ക് സുഷുപ്തി കൂടി ചർച്ച ചെയ്യുന്നത് പോലെ സുഷുപ്തിയിൽ ബോധമുണ്ടാകാൻ വേണ്ടിയിട്ടാണോ? അല്ല, അവിടെ ബോധമുണ്ടാകും, ഉണ്ടാകത്തില്ല. പക്ഷെ ഒരു ദൃഷ്ടാന്തമായി എടുത്ത് അത് ചർച്ച ചെയ്യുന്നു. എന്തിന്? ജാഗ്രത ബോധമുണ്ടാകാൻ വേണ്ടി. അത് ജാഗ്രത ആ ശ്രവണം ചെയ്യുന്ന തനിക്ക്, മനനം ചെയ്യുന്ന തന്നിൽ ഈ നിശ്ചയം ഉണ്ടാകുന്നതിന് വേണ്ടി തന്റെ ബോധത്തെ തന്നെ പരിശോധിക്കുന്നു. ജ്ഞാനിയുടെ ബോധത്തെ പരിശോധിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അത് ഭേദബുദ്ധിയെ ദൃഢമാക്കത്തേയുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ചിന്താത്മനിഷ്ഠമായിരിക്കണം. ആരോട് ഈ തത്വത്തെ കുറിച്ച് പറയുന്നു? എല്ലാവരും പെട്ടെന്ന് എത്തിച്ചേരുന്നത് ജ്ഞാനിയിലാണ്. നമ്മളോട് ആരെങ്കിലും തത്വത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന എന്താണ്? ഈ പറയുന്നവന് ജ്ഞാനമുണ്ടോന്നാണ്. അവിടെയാണ് അടിസ്ഥാനപരമായ തകരാറ് സംഭവിച്ചിരിക്കുന്നത്. കാരണം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഈ കേൾക്കുന്നവന് ജ്ഞാനമുണ്ടോ, തന്നിൽ ബോധമുണ്ടാകുന്നുണ്ടോ, അതാണ് ചിന്തിക്കേണ്ടത്. പറയുന്നവന്റെ ബോധം കൊണ്ട് തനിക്ക് യാതൊരു വിശേഷമില്ല. ബോധമുള്ള ഒരുപാട് പേര് ഇവിടെ മറഞ്ഞുപോയി, താനിന്നും ബോധമില്ലാത്തവനായി ജീവിക്കുകയാണുണ്ട്. തന്റെ ബോധത്തിനാണ് അവിടെ പ്രാധാന്യം വരേണ്ടത്, ജ്ഞാനിയുടെ ബോധത്തിനുണ്ട്. അതുകൊണ്ട് അവിടെ അതിനെ ബോധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ദൃഷ്ടാന്തം ഇവിടെ പറയുന്നത്. ആ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്ന ഒരുവന് ദൃഷ്ടാന്തത്തിലൂടെ പറയുകയാണ്. ഇവിടെ അത് കണ്ടാലും അവന് അതേ ബോധം തന്നെ ഉണ്ടാകുന്നു, ഇത് മൃണ്മയമാണ്, ഇത് മൃത്താണ് എന്നുള്ള ബോധം തന്നെ ഉണ്ടാകുന്നു. യഥാസൗമ്യേക നമ്മൾക്കുണ്ടേന സർവം മൃണ്മയം വിജ്ഞാതം സ്യാ. അവിടെയും ആ ബോധത്തെ കുറിച്ച് പറയുന്നു. ആ ബോധം എന്ന് പറയുന്നത് എന്താണ്? അത് ശ്രവണ മനന വിജ്ഞാതമായി തീരുന്നു. അത് വിജ്ഞാനമാണെങ്കിൽ എന്ന് പറയുമ്പോഴാണ് നേരത്തെ വന്ന ചോദ്യം വരുന്നത്. എന്താണ് വീണ്ടും ഇതെല്ലാം പിന്നെ ആവർത്തിക്കുന്നുണ്ടല്ലോ, ബോധം കൊണ്ട് കൃതകൃത്യനായി എന്ന് പറയുന്നു. പക്ഷെ വീണ്ടും തന്നോട് പറയുന്നു, ശ്രവിക്കുക, മനനം ചെയ്യുക. അതിന്റെ ആവശ്യം എന്തുകൊണ്ടാവരുന്നു? അതിന്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നില്ല. ഇവിടെ ബോധിച്ചോ എന്നുള്ളതാണ്. ബോധിച്ചാൽ വീണ്ടും അതിന്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നില്ല. അതിന്റെ ആവശ്യം പറയുന്ന ഇവിടെ ഇത് ബോധിക്കാത്തത് കൊണ്ടാണ്. താനിപ്പോഴും ഗുരുവിന്റെ ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ ബോധം തന്റെ കയ്യിലില്ല. അങ്ങനെ വരുമ്പോൾ പല അഭ്യാസങ്ങളും ചെയ്യേണ്ടി വരും. അത് ബോധമുള്ളതുകൊണ്ടല്ല, ബോധമില്ലാത്തത് കൊണ്ടാണ് അതിന്റെ ആവശ്യം വരുന്നത്. അത് പറയുന്നുണ്ട്, ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസം ജ്ഞാനേന മനനേന വിജ്ഞാനേന ഇത് പറയുന്നു. അപ്പൊ ഇവിടെ തന്നിൽ ബോധമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്, അന്യൻ ആർക്കെങ്കിലും ബോധമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. തന്നിൽ ആ ബോധമുണ്ടെങ്കിൽ എങ്ങനെയുള്ള ബോധം? ഇവിടെ പറഞ്ഞ വിജ്ഞാതം, വിജ്ഞാന രൂപത്തിലുള്ള ആ ബോധമുണ്ടെങ്കിൽ നിശ്ചയ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ആ നിശ്ചയാത്മകമായ ബോധമുണ്ടെങ്കിൽ, അബാധിതമായ ബോധമുണ്ടെങ്കിൽ പിന്നെ അവിടെ തന്നിൽ കർത്തവ്യമായി ശ്രവണം മനനം വ്യത്യാസം ഒന്നും ശേഷിക്കുന്നില്ല. മറിച്ച് താൻ അന്യന്റെ ബോധത്തെക്കുറിച്ചാണ് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊന്നും ഒരിക്കലും അവസാനിക്കത്തുമില്ല. ഇങ്ങനെ ഒരു ബോധമുണ്ടെന്ന് മനസ്സിലായി ഇവിടെ ഗുരുവിൽ. അപ്പൊ തന്നിൽ ശ്രവണം മനനം നിധ്യാസനത്തിന്റെ കർത്തവ്യം ശേഷിക്കുന്നു. എന്തുകൊണ്ട്? തന്നിൽ ആ ബോധമുണ്ടായി, ആത്മനിഷ്ഠമായി തന്നിലേക്ക് വരുമ്പോ അവിടെ ഇല്ല ശ്രവണ മനന നിധ്യാസനങ്ങൾക്ക് പിന്നെ ആവശ്യമില്ല. കാരണം ഇത് തുടരാനല്ല പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ ശ്രവണം മനനം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത്? വിജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുകയാണ്. വിജ്ഞാനം എന്ന് വെച്ചാൽ അതവിടെ അവസാനിച്ചു. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ നിശ്ചയമാണ്, അതിന് പിന്നെ ഇളക്കം സംഭവിക്കുന്നില്ല. ഇളകിയാലല്ലേ പിന്നെ ഉറപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ പറയുന്ന തരത്തിലുള്ള വിജ്ഞാനമാണ് ഒരുവന്റെ ഉള്ളിൽ വരികയാണെങ്കിൽ പിന്നെ അവിടെ ചോദ്യങ്ങളില്ല. ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് നമുക്ക് 100 ചോദ്യം ചോദിക്കാം. കാരണം എന്തുകൊണ്ട്? ആ ജ്ഞാനി എന്ന് പറയുന്നത് തന്റെ സങ്കല്പത്തിലുള്ള ഒന്നാണ്. അത് ജ്ഞാനി ഇങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരിക്കും, ഉണ്ണുമോ ഒടുക്കുമോ, പല ചോദ്യങ്ങളും ചോദിക്കും. ജ്ഞാനമായ അങ്ങനെ ഇരിക്കുമോ, ആ ചോദ്യങ്ങളെല്ലാം അസംബന്ധമാണ്. ആ ചോദ്യത്തിന് കിട്ടുന്ന ഉത്തരങ്ങളും അതുപോലെ തന്നെ അസംബന്ധമാണ്. ഇതിന്റെ ആത്യന്തികമായ പരിഹാരം എന്ന് പറയുന്നത് എവിടെയാണ്? ജ്ഞാനിയിലല്ല സംഭവിക്കേണ്ടത്, തന്നിലാണ്. തന്റെ ബോധത്തിന്റെ വിശുദ്ധിയിൽ, പറഞ്ഞിട്ടുണ്ട് ബോധത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത്. ബോധത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത് മനസ്സിന്റെ ശുദ്ധിയല്ല, രണ്ടും രണ്ടാണ്. മനസ്സിന്റെ ശുദ്ധി എന്ന് പറയുന്നത് മനസ്സിലെ രാഗദ്വേഷ ദ്വേഷങ്ങളെല്ലാം മാറിപ്പോകുക, അതാണ്. മനസ്സിലുള്ള ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് മനസ്സിന്റെ ശുദ്ധി എന്ന് പറയുന്നത്. നമ്മുടെ ആചാര്യന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണോ, മനസ്സിന്റെ ശുദ്ധിക്ക് വേണ്ടി ഇത് ചെയ്യുന്നതല്ല, ബോധത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി. ബോധത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? തന്നിൽ ആ ജ്ഞാനം അബാധിതമായിരിക്കുക. ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം കളഞ്ഞിട്ട് ആ ജ്ഞാനം അന്യനിലിരിക്കുന്നിടത്തോളം കാലം തന്നിൽ ജ്ഞാനത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ്. അതാണ് ജ്ഞാനിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ. ജ്ഞാനി അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ജ്ഞാനിക്ക് ജനനമില്ല, മരണമില്ല. അത് ജ്ഞാനത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ്, ഭാവനകളാണ്, അതൊന്നും വസ്തുതയല്ല. അതേസമയം ആ ജ്ഞാനം എന്ന് പറയുന്ന അബാധിതമായിട്ട് ആവുന്ന ഇവിടെ ശ്രോതാവായ തന്നിൽ മാത്രം. അവിടെ അത് അബാധിതമായിരിക്കും. അങ്ങനെ അബാധിതമായിരിക്കുന്നിടത്ത് പിന്നെ അവിടെ അണുക്കൃത കൃത്യത എന്ന് പറഞ്ഞു. അവിടെയാണ് പറയുന്നത് പിന്നെ ചോദ്യങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പറയുന്നു. മറിച്ച് ആയുഷ്കാലം മുഴുവൻ ചോദ്യം ചോദിച്ചു കടന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ടെന്താ പ്രയോജനം? ആയുഷ്കാലം മുഴുവൻ അതിന് സമാധാനവും കിട്ടും. ഇത് ചോദ്യത്തിന്റെയും സമാധാനത്തിന്റെയും തലത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നു, സ്വന്തം വിജ്ഞാനത്തെക്കുറിച്ചാണ്. അവിടെ അവൻ ആ വിജ്ഞാനത്തിൽ അവൻ കൃതകൃത്യനായിരിക്കുന്നു. പിന്നെ അവനിൽ ജ്ഞാനം ആണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കർമ്മമാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിലൊന്നും വ്യത്യാസമില്ല. രണ്ടിനും ഒരേ സ്ഥാനം തന്നെ. എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജ്ഞാനപ്രവാഹത്തെ ഇല്ലാതാക്കാൻ കഴിയുമോ? ഇനി ഏതെങ്കിലും തരത്തിൽ അതിനെ ഇല്ലാതാക്കിയതുകൊണ്ട് പ്രയോജനമുണ്ടോ? പറയുന്ന ഒരാൾ ഞാൻ ചിത്തവൃത്തി നിരോധിച്ച് ഇല്ലാതാക്കുന്നു, വേറൊരാൾ പറയുന്നുമല്ല ഞാൻ സുഷുപ്തിയിൽ ഇല്ലാതാക്കി, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അല്ല, എന്തുകൊണ്ട് വീണ്ടും അതെല്ലാം ആവർത്തിക്കും? അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെയാണ് കർമ്മത്തിൻ്റെയും. പ്രവൃത്തിയെ ഒഴിവാക്കിയതുകൊണ്ട് അതുപോലെ തന്നെ അത് വീണ്ടും വരും. രണ്ടും ഒരു വശത്തിൻ്റെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ജ്ഞാനവും കർമ്മവും രണ്ടും ഒരേ സ്വഭാവത്തെ തന്നെ കാണിക്കുന്നു. ഒന്ന് ഞാൻ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ച് നടക്കുന്നു, മറ്റൊന്ന് കർമ്മ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ച് നടക്കുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. മറിച്ചിവിടെ അതല്ല, തത്വജ്ഞാനത്തിന്റെ സ്ഥിതി അതല്ല. അതിനെ പിന്നീട് വരുന്ന ജ്ഞാനമോ അല്ലെങ്കിൽ പിന്നീട് വരുന്ന കർമ്മമോ അതിനെ ബാധിക്കുന്നില്ല. അത് നിശ്ചയാത്മകമായ ജ്ഞാനമാണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കർത്തവ്യങ്ങളൊന്നും ശേഷിക്കുന്നില്ല. അവിടെ പിന്നെ ചോദ്യങ്ങൾ സ്ഥാനമില്ല. എന്താണോ ആ വീണ്ടും വേണമോ, മരണം വരെ വേണമോ, അതെ ഉറങ്ങുന്നത് വരെ വേണമോ, ഇതെല്ലാം ആ ജ്ഞാനം ആ നിലയിലെത്തിയില്ലെങ്കിൽ ഇവിടെ പറയുന്ന തരത്തിൽ വിജ്ഞാതം എന്ന് പറയുന്ന സ്ഥലത്തിൽ ആ ജ്ഞാനം എത്തിയില്ലെങ്കിൽ അതിനാണ് മുമ്പ് പറഞ്ഞ ബോധത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്ന നിശ്ചയാത്മകമായ ജ്ഞാനമാണ്, അന്ധകരണത്തിന്റെ ശുദ്ധിയല്ല. അബാധിതമായ ജ്ഞാനമാണ് തന്നെ സംഭവിക്കുന്ന കർമ്മത്തിനും മറ്റ് ജ്ഞാനങ്ങൾക്കും ഒന്നും ബാധിക്കാൻ കഴിയാത്തതായ ആ ജ്ഞാനം അതാണ്. അതിനുവേണ്ടി ഒരാൾക്ക് പരിശ്രമിക്കാം. ആ ജ്ഞാനത്തിൽ പിന്നെ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളില്ല. പിന്നെയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നത് അതാണ് പറയുന്നത്, പ്രതീതി രൂപത്തിൽ നടക്കുന്നു. പല തരത്തിലും പറയും, ബാധിത അനുവർത്തി, പലതരത്തിലും സാങ്കേതികമായി അതിനൊക്കെ വിശദീകരിക്കും. ഇവിടെ പറയുന്നത് മൃണ്മയം എന്നുള്ള വിജ്ഞാനം, സ്വരൂപ വിജ്ഞാനം. ഓരോ വസ്തുവിന്റെയും സ്വരൂപത്തെ കുറിച്ചുള്ള വിജ്ഞാനം ഉണ്ടാവും. അതുകൊണ്ട് വിശേഷതയില്ല. എന്തുകൊണ്ട്? ഈ വസ്തുവിന്റെ സ്വരൂപം ഇന്നതാണ്, അന്യ വസ്തുവിന്റെ സ്വരൂപം ഇന്നതാണ്, അങ്ങനെ നാനാത്വ വിജ്ഞാനം ഉണ്ടാകും. പരമാർത്ഥ സ്വരൂപത്തെ കുറിച്ചുള്ള വിജ്ഞാനത്തിന് ദൃഷ്ടാന്തമായിട്ടും മൃത്തിന്റെ ഉദാഹരണം പറഞ്ഞു. എങ്ങനെയാണോ സർവ വികാരങ്ങളിലും മൃത്തിന്റെ ബോധം ഉണ്ടാകുന്നത്, അതുപോലെ ഇവിടെ സത് ബോധമുണ്ടാകുന്നു. അപ്പോൾ എന്ത് മനസ്സിലാക്കുന്നു? അങ്ങനെയുള്ള ഒരു ബോധം കൊണ്ട് വാചാരംഭണം, വികാരവും, നാമധേയം, അതാണ് ഇതുവരെ വിശദീകരിച്ചത്. ആ പരമാർത്ഥമായ ബോധത്തിൽ ഈ വാക്കും പ്രവൃത്തിയും വിചാരവും എല്ലാം എന്താണ്? വാചാരംഭണം. അത് കേവലം വ്യവഹാരത്തിന് ആസ്പദമായിരിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നു, ഞാൻ പറയുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു, ഇതെല്ലാം എന്താണ്? കേവലം വാക് ആരംഭണോ, വാഗാലംബനമാണ്. വാക് ആലംബനം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ വേറൊരു വാക്ക് പറയാം, അതെല്ലാം കേവലം പ്രതീതിയാണ്. പ്രതീതി എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കണം? സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം സ്വപ്നത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സ്വപ്നത്തെക്കുറിച്ച് എങ്ങനെ ഒരു അനുഭവമാണോ അതെൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്, അതാണ് പ്രതീതി എന്ന് പറയുന്നത്. ഓ, അതായിരുന്നു സ്വപ്നം എന്ന് തോന്നുന്നു. അല്ല, സ്വപ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നം ഒരിക്കലും പ്രതീതിയാകുന്നില്ല. പക്ഷേ സ്വപ്നത്തിൽ നിന്നും മാറി ജാഗ്രതയിലേക്ക് വന്നിരുന്നു സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വപ്ന അനുഭവത്തെ പറയുന്നതാണ് പ്രതീതി എന്ന് പറയും. അല്ല, ജാഗ്രതയിൽ അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു മരീചികയുടെ ദൃഷ്ടാന്തത്തിലും മനസ്സിലാക്കാം. അതാണ് വാഗാലംബനം എന്ന് പറയുന്നത്. വാഗാലംബനം എന്ന് പറയുമ്പോൾ അത് എപ്പോഴാണോ നമ്മൾ ശബ്ദം കൊണ്ട് വ്യവഹരിക്കുന്നത്, ഇത് ഇന്നതാണ്, ഇത് മറ്റൊന്നാണെന്നൊക്കെ പറയുമ്പോൾ അതിന് വാഗാലംബനം എന്ന് പറയും. അല്ല മറ്റു തരത്തിൽ നമ്മുടെ സങ്കല്പങ്ങൾ കൊണ്ട് വ്യവഹരിക്കില്ലെങ്കിൽ പറയും അത് പ്രതീതിയാണെന്ന് പറയും. അപ്പോൾ ആത്യന്തികമായി പറയുന്നത് എന്താണ്? അത് പ്രതീതിയാണ്. മൃത്ത് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള എല്ലാ വസ്തുക്കളെയും കാണുമ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞതെന്താണ്? കാരണവിജ്ഞാനാദ്ധി, കാരണവിജ്ഞാനം എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചിന്തിക്കുന്നു. ഇത് മൃത്താണ്. ആ മൃത്താണെന്നുള്ള കാരണബുദ്ധിയിൽ ബാക്കി അതിൻ്റെ രൂപങ്ങളും എല്ലാം എന്താണ്? അത് അതിൻ്റെ അനുഭവം. അതിനാണ് പറയുന്നത് പ്രതീതി. ഒരു വ്യക്തി ആ വസ്തുവിനെ കാണുമ്പോൾ, പാത്രത്തെ കാണുമ്പോൾ, അയാൾക്കിത് മൃത്താണ് എന്നുള്ള ബോധം ഉണ്ടാവുകയും അമൃത്താണ്, മൃത്ത് കൊണ്ടുണ്ടാക്കിയാണെങ്കിൽ അത് മൃത്തെന്ന് തന്നെ ഉള്ള ബോധം തന്നെ വരും. ആ ബോധത്തെ നമ്മൾ പറയുന്നതാണ് അത് വസ്തുതന്ത്രമാണ്. കാരണം മൃത്ത് എങ്ങനെയോ അതുപോലെ ബോധം ഉണ്ടായി. ആ ബോധം ഉണ്ടാകുകയും ആ ബോധം അയാളെ നിലനിൽക്കെ തന്നെ അയാൾ പല ബോധങ്ങളുണ്ടാകുന്ന എന്താണ്? ഇത് ചട്ടിയാണ്, ഇത് കലമാണ്, ഇത് മറ്റൊരു പാത്രമാണ്, ഇങ്ങനെ നാനാ തരത്തിലുള്ള ബോധം ഉണ്ടാകും. അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഇത് മൃത്താണ് എന്ന് മനസ്സിലായി കഴിഞ്ഞു. മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ ഇത് മൃത്താണ് മൃത്താണ് എന്ന് ആവർത്തിക്കേണ്ട കാര്യമില്ല. സദാസമയവും മറ്റ് ബോധങ്ങൾ വരുമ്പോൾ അതിനെയൊക്കെ തടഞ്ഞിട്ട് ഇത് മൃത്താണ് മൃത്താണ് എന്ന് ആവർത്തിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അയാളിൽ ഉണ്ടായിരിക്കുന്ന ആ ബോധം അബാധിതമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ആവശ്യമില്ലാത്തത്. അയാളുണ്ടായിരിക്കുന്ന ആ ബോധം നശിക്കുന്നില്ല. നശിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ താല്പര്യം അതാണ്. അയാൾക്ക് ഇത് മൃത്താണ് മൃത്താണ് എന്ന് ആവർത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ അയാൾ ഓരോന്നിനെയും പരിശോധിക്കുന്നു. ഇതെന്താണ്? ഇത് വലിയ കലമാണ്, ഇത് ചെറിയ കലമാണ്, ഇത് വലിയ ചട്ടിയാണ്, ഇത് ചെറിയ ചട്ടിയാണ്, ഇത് ഉടഞ്ഞതാണ്, ഇത് ഉടയാത്തതാണ്. ഇങ്ങനെ നാനാ തരത്തിൽ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുമ്പോഴും ഈ ഗവേഷണങ്ങളൊന്നും തന്നെ ഇത് മൃത്താണെന്നുള്ള ബോധത്തെ ബാധിക്കുന്നില്ല. ഈ പിന്നീട് നടക്കുന്ന ഈ ഗവേഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇത് വാഗാലംബനം. ഇതിനാണ് മറ്റൊരു ഭാഷയിൽ പറയുന്നത് ഇത് പ്രതീതിയാണ് എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇവിടെ ഈ സംഭവിക്കുന്നത്. തൻ്റെ സ്വരൂപം സത്താണെന്ന് മനസ്സിലാക്കുന്നു, പ്രപഞ്ചസ്വരൂപവും അതാണെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നടത്തുന്ന എല്ലാ ഗവേഷണങ്ങളും എല്ലാ അന്വേഷണങ്ങളും പഠനങ്ങളും എല്ലാ വ്യവഹാരങ്ങളും ജീവിത വ്യവഹാരങ്ങളും എല്ലാം വാഗാലംബനമാണ്, കേവലം പ്രതീതിയാണ്. ആ പ്രതീതിയിൽ പിന്നെ എന്താണ്? അത് ബുദ്ധിയുടെ വ്യാപാരമാണോ, മനസ്സിന്റെ വ്യാപാരമാണോ, ഇന്ദ്രിയങ്ങളുടെ വ്യാപാരമാണോ, അതേ ശരീരത്തിന്റെ വ്യാപാരമാണോ, അങ്ങനെ ഒരു ഭേദം അയാൾ കൽപ്പിക്കുന്നില്ല. പ്രതീതിയിൽ ഭേദം കൽപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം ആ പരമാർത്ഥ ബോധം ഇതിനുള്ള ഭേദത്തെ നിരാകരിച്ചു കഴിഞ്ഞു. പിന്നെ അവിടെ എന്ത് ഭേദം കൽപ്പിക്കാനാണ്? അതിലെ വിശേഷതയൊന്നുമില്ല. ഉണ്ണുകയാണോ ഉറങ്ങുകയാണോ ഉണർന്നിരിക്കുകയാണോ, ഈ വ്യവഹാരം എന്താണ്? ഇത് വാഗാലംബനമാണ്. ഇതിൽ വിശേഷതയൊന്നുമില്ല. ഏതായാലും അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവഹാരങ്ങൾ ആ വ്യക്തിക്ക് സമസ്യകളെ സൃഷ്ടിക്കുന്നില്ല എന്നർത്ഥം. എങ്ങനെയാണോ ഇതിനെക്കുറിച്ച് ബോധമില്ലാത്തവൻ, അവന്റെ ബുദ്ധിയിൽ ഇത് സദാ നൂലാമാലകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതവിടെ അവസാനിക്കുന്നു. ആണ് അവിടെ പറയുന്ന അവിടെ കൃതകൃത്യനായിരിക്കുന്നു, അവൻ നിർവാണത്തെ പ്രാപിച്ചിരിക്കുന്നു, അവൻ ചിത്തവിശ്രാന്തി അനുഭവിക്കുന്നു എന്ന് പറയുന്നതാണ്. ഇത് കേവലം പ്രതീതി എന്ന് പറയുന്നത്. നിർദ്ദേഷ്ടിന കാംക്ഷതി എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ്. അവനെന്താണ്? അവൻ സംസാരഭീരുവുമല്ല. അവൻ സംസാരത്തെ സംബന്ധിച്ച് അവൻ ഭീരുവി. അവൻ ലോകത്ത് ഒരിടത്ത് ഒളിച്ചൊടി ഒളിച്ചോ ഓടേണ്ട ആവശ്യമില്ല. അവന് ഒളിഞ്ഞിരിക്കാൻ ഒരു സ്ഥലം അവൻ ഒരിക്കലും അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടിത് എന്റെ പരമാർത്ഥത്തെ ബോധിച്ചിരിക്കുന്നു. ബാക്കിയുള്ളതെല്ലാം വാക്കാലംബനം, വാചാരംഭണം എന്ന് പറഞ്ഞത് കേവലം വാക്കിന്റെ ആലംബനമാണ്. വാഗിന്ദ്രിയണാരഭ്യതേ ഇനി വികാരോ വാചാരംഭണം എന്ന് വെച്ചാൽ വാക്കുകൊണ്ട് പറയുന്നു, വ്യവഹരിക്കുന്നു. അത് വ്യവഹരിക്കാമല്ലോ. വാഗിന്ദ്രിയം ഉള്ളിടത്തോളം കാലം വ്യവഹരിക്കാം, കർമ്മേന്ദ്രിയം ഉള്ളിടത്തോളം കാലം പ്രവർത്തിക്കാം, പ്രവർത്തിക്കാതിരിക്കാം. അത് വാഗാലംബനം, അന്നത്ത് വാച വാക്കുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നാമൈവ ആരഭ്യതേന ഘടാതിരത്തി ആശങ്ക, നാം മാത്രമേ വികാരം. അത് കേവലം നാമം മാത്രമാണ്, കേവലം രൂപം മാത്രമാണ്, അതിൽ സത്യത്വമില്ലെന്നർത്ഥം. അവിടെ കാണുന്നില്ലേ പാത്രം? പാത്രം കൊണ്ട് വെള്ളം കോരുന്നില്ലേ? മണ്ണ് കൊണ്ട് വെള്ളം കോരാൻ കഴിയുമോ? അതൊക്കെ ചോദിച്ചു. അല്ല പറയുന്നത് വ്യവഹാരം സംഭവിക്കുന്നു, വ്യവഹാരം സംഭവിക്കുന്നില്ലെന്നല്ല പറയുന്നത്. മീമാംസകരും മറ്റും പറയും, ഇനി വരും. അല്ല, അർത്ഥക്രിയാകാരിത്വമില്ലേ? പ്രവർത്തനക്ഷമതയില്ലേ? പ്രവൃത്തികൾ നടക്കുന്നില്ലേ? നിങ്ങൾ മണ്ണ് മണ്ണെന്ന് പറഞ്ഞാൽ എന്താ? ചട്ടിയും ചെലവും ചട്ടിയും കലവുമൊക്കെ എന്താണ്? അത് വെറും മണ്ണ് മാത്രമാണോ? അല്ലെങ്കിൽ വെള്ളം കോരാൻ പറ്റുമോ? അതൊക്കെ അംഗീകരിക്കുന്നു. എന്തുകൊണ്ട്? അതിന് വ്യവഹാരക്ഷമതയുണ്ട്. അഗ്നിക്ക് തപ്പിപ്പിക്കാൻ കഴിയും, വായുവിന് ഉണക്കാൻ കഴിയും, എല്ലാം കഴിയും. എന്തുകൊണ്ട്? അത് ഭൂതങ്ങളും ഭൂതങ്ങളും തമ്മിലുള്ള പ്രവർത്തനം, പ്രതിപ്രവർത്തനമാണ്. അതെല്ലാം ശാരീരികമായും മാനസികമായും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. അതിനൊന്നും നിഷേധിക്കുന്നില്ല. അതിനാണ് വാഗാലംബനം എന്ന് പറയുന്നതുകൊണ്ട് അതിനെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. പ്രതീതി എന്ന് പറയുന്നതുള്ള അതെല്ലാം അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ പരമാർത്ഥ ബോധം അത് വേറെ. അതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് ബാധ സംഭവിക്കുന്നില്ല. അവന് കേൾക്കാനും ചിന്തിക്കാനും അറിയാനും മറ്റൊന്നും ശേഷിക്കുന്നില്ല. മൃത്തികേത്തേവ സത്യം, മൃത്താണ് സത്യമായിരിക്കുന്നത്, പരമാർത്ഥമാണ് സത്തായിരിക്കുന്നത്. ഈ സ്പീഡ് മതിയോ? ചില പറയുന്ന ഇപ്പൊ സ്പീഡില്ലെന്നാണ്, വണ്ടി സ്ലോ ആയിപ്പോയെന്ന്. വയസ്സായതുകൊണ്ടായി, ചെറുപ്പകാലത്തോടും പോലെ വയസ്സായതോടും. ഏവം സ്വമിസ ആദേശോ ഭവതി, ഇതാണ് ആദേശത്തിന്റെ താല്പര്യം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്ലോ ആക്കിയത്. അല്ലെങ്കിൽ ഇത് വിവർത്തനം ചെയ്തങ്ങ് പോകാം. വയസ്സായെങ്കിലും ഓരോ ഓട്ടത്തിനുള്ള ശേഷിയൊക്കെ ഉണ്ട്. ഇവിടെ എന്താണ് പറയുന്ന അവസാനം? സൗമ്യ, അല്ലയോ പ്രിയപ്പെട്ടവനെ, ഇതാണ് ആദേശം. ഇവിടെ താല്പര്യം അതാണ്, അത് മനസ്സിലാക്കണം. വണ്ടിക്കാളം മേയുന്ന പോലെ മേഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഉപനിഷത്ത് പഠിച്ചു, ബ്രഹ്മസൂത്രം പഠിച്ചു, ഇനി ഒന്നുമില്ല. വലിയ പഠിപ്പിസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താണ് ഉപദേശം? അത് ഗ്രഹിക്കണം, അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കണം. അല്ലെങ്കിൽ 100 തവണ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇത് പലതവണ പഠിക്കാം, പലതവണ പഠിപ്പിക്കാം, കാര്യമില്ല. എന്താണോ അതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കണം, അതാണ്. ഇത് വാക്യോ ഉപക്രമേ ശ്രവണ, ഇത്രയും ഭാഷകാരം വിശദീകരിച്ച് എന്തിനാണ് അച്ച എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വിശദീകരിച്ചത്? ഇവിടെ ആദ്യം പറയുന്നതും അവസാനം പറയുന്നതും ഒക്കെ ഒന്ന് തന്നെ, താല്പര്യം ഒന്ന് തന്നെ എന്നർത്ഥം. ഇനി പറയാൻ പോകുന്നതും ഇത് തന്നെയാണ്. പക്ഷെ അത് ഉള്ളിൽ തട്ടണം. അത് ഉള്ളിൽ തട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിൽ അതിനെ വിശദീകരിക്കുന്നു. അതുകൊണ്ട് അതുകൊണ്ട് കാരണ വിജ്ഞാനാധി സർവം വിജ്ഞാതം ഇത് പ്രതിജ്ഞാതം അതിനെ പിന്നെ വിശദീകരിച്ചു. കാരണ വിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനവും സംഭവിക്കുന്നു, അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഇവിടെ വിശദീകരിച്ചു.